ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ അദ്ദേഹം പതിമൂന്ന് അധികരണം 19 സൂത്രം 32 യാവത് അധികാരം അവസ്ഥിതിയിൽ ആധികാരികളാണ്. ജനകേനവിദുകാമാവിശ്യവിദ്യത്തെ ജനകസുലഭ സംവാദത്തെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഭാഷകാരൻ പറയുന്നു, അംവിദസ്യ സന്ദേഹം ജാനകം ദേഹം ആവശ്യം. തന്റെ ദേഹത്തെ പൂർണമായും വിട്ടില്ല, എന്നാൽ ജനകന്റെ ദേഹത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. എന്ന് തന്നെയാണ് മഹാഭാരതത്തിലും പറയുന്നത്. സുലഭയോഗിനി ആയതുകൊണ്ട് ജനകന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. ജനകനെ സംബന്ധിക്കുന്നുണ്ട്, നീ എങ്ങനെ എന്റെ ഹൃദയത്തിൽ കടന്നുകൂടിയത്? ജനകൻ അങ്ങോട്ട് സുലഭയോടും ചോദിക്കുന്നു, സത്വം സത്വേന, സത്വത്തെ സത്വം കൊണ്ട്, സത്വം എന്ന് വെച്ചാൽ അന്ധകരണം, അന്ധകരണത്തെ അന്ധകരണം കൊണ്ട് ബന്ധിച്ചു എന്നാണ്. അപ്പോൾ ജനകനും പരമയോഗ്യനാണ്. ജനകൻ ഭാവം ഭാവേന പ്രതിജഗ്രാഹം, ജനകനും ഭാവത്തെ ഭാവം കൊണ്ട് സ്വീകരിച്ചു വന്നു. അത് യോഗശക്തി എന്നാ പറയുന്നത്. അങ്ങനെയുള്ള യോഗശക്തി, അങ്ങനെ ഒരു യോഗശക്തി ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഒരു രാജസദസ് ചെന്ന് രാജാവിനോട് വർത്തമാനം പറയുക, എന്നിട്ട് ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുക, തിരിച്ചു പോരാൻ പറ്റുമോ? ജയിലായി പോകത്തില്ലേ? ഓ, യോഗിനി ആയതുകൊണ്ടാണ് അത് സാധിച്ചത്. എന്നിട്ട് അവര് ആന്തരികമായി സംഭാഷണം നടത്തിയെന്നാ പറയുന്നു. അതായത് ത്രിദണ്ഡങ്ങൾ ഉപേക്ഷിച്ച സുലഭയും ഛത്രചാമരങ്ങൾ ഉപേക്ഷിച്ച ജനകനും സംഭാഷണം നടത്തിയിരുന്നു. എന്നിട്ട് ബാഹ്യമായ ശരീരം കൊണ്ടല്ല എന്നോട് പറയുന്നു. അങ്ങനെ സാറിന് മനസ്സും മനസ്സും സംസാരിക്കാറുണ്ടല്ലോ. അന്ധകരണം മനസ്സും മനസ്സും തമ്മിൽ ആണ് സത്വം. അത് സത്വം ഭാവം ഇതെല്ലാം യോഗത്തിലെ വരുന്ന സാങ്കേതിക പദങ്ങളാണ്. ഇതെല്ലാം ഇവിടത്തെ യോഗം, സുലഭയുടെ യോഗം എന്നെ കുറിച്ച് പറയുന്നു. സാങ്കേതം തന്നെയാണെന്ന് പറയുന്നു. എന്റെ അടിസ്ഥാന സാങ്കേമാണെന്ന് പറയുന്നുണ്ട്. ജനകൻ പറയുന്നുണ്ട്, ഞാൻ മുക്തനാകുന്നതിന് ആശ്രയിച്ചിരിക്കുന്നത് സാങ്കേം, യോഗം കൂടാതെ രാജധർമ്മം മൂന്നിനെ ആശ്രയിച്ചിട്ടാണ് ഞാൻ മുക്തനായെന്ന് ജനകൻ പറയുന്നുണ്ട്. അപ്പൊ അന്ന് അത് മാത്രമല്ല, തന്റെ ഗുരുവിനെ കുറിച്ചും പറയുന്നു. പഞ്ചസികൻ എന്ന് പറയുന്നത് കപിലൻ, ആസുരി, പഞ്ചശീലൻ, മൂന്ന് പേരാണ് സംഖ്യന്മാരുടെ ആചാര്യന്മാർ. പരമാചാര്യനാണ് കപിലൻ. പല സ്ഥലത്തും പ പഞ്ചസികനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പഞ്ചസികൻ ഒരു ചാതുർമാസിക കാലത്ത് ഇവിടെ വന്നു എന്നെ ഉപദേശിച്ചു പോയി എന്ന് ജനകൻ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജ്ഞാനവും യോഗവും എല്ലാം സാംഖ്യം തന്നെ. അത് അപ്പൊ സ്വാഭാവികമായിട്ടും, പക്ഷെ സുലഭ എന്താണ് തന്റെ വിദ്യ അതൊന്നും പറയുന്നില്ല. ഞാനൊരു മാർഗത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്, ശിക്ഷിതയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ ആരാണ് ഗുരു, എന്താണ് തന്റെ വഴി അതൊന്നും പറയുന്നില്ല. അതിനെക്കുറിച്ചൊരു സൂചന പോലും കൊടുക്കുന്നുണ്ട്. ജനകരാദ്യം ഇതങ്ങ് പ്രഖ്യാപിച്ചത് താൻ മുക്തനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് പറയുന്നതിന് കാരണം ജനകനും മനസ്സിലായി, ജനകനാളും മോശമല്ലോ. സുലഭ വന്നിരിക്കുന്നത് താൻ മുക്തനാണോ അല്ലയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സുലഭ ജനകനും പറയുന്നുണ്ട് നീ അതിനല്ലേ വന്നത്, സുലഭയും പറയുന്നുണ്ട് ഞാൻ വന്ന അതിന് തന്നെയാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ അങ്ങ് പറഞ്ഞു എന്താണോ, ഞാൻ മുക്തനാണ്. അതവസാനം പുലിവാല് പിടിച്ചതുപോലെയായി. മുക്തനാണെന്ന് പറഞ്ഞിട്ട് അതിമുക്തന്മാർക്കെല്ലാം പറ്റുന്ന അബദ്ധമാണ്. മുക്തനാണെന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും പിന്നെ പറയുന്നതും ചെയ്യുന്നതെല്ലാം മുക്തിക്ക് യോജിക്കാതെയും വരും. ജനകനും അങ്ങനെയൊക്കെ പറ്റി. ഇവിടെ പറയുന്നു ജനകൻ വിദേഹനെന്ന് പറയുന്നുണ്ട്, മൈഥിലൻ മിഥിലാധിപനെന്ന് പറയുന്നുണ്ട്, വലിയ ധാർമ്മികനെന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഈ ജനകന് യോജിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായി അന്ന് ആധാരം ഒന്നുമില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റത്തില്ല ഇതാരാണ്. പക്ഷെ പറയുന്ന സംഗതിയൊക്കെ അവിടെ ഇവിടെ ഒത്തുവരുന്നുണ്ട്. ഇത് പറയുന്ന പോലെ തന്നെ പറയുന്നുണ്ട്. തന്റെ മുക്തിയെക്കുറിച്ച് പറയുമ്പം ഞാൻ സമലോഷ്ടാസ്മ കാഞ്ചനനാണ്, ഗീതി പറയുന്ന കാര്യമാണ്. എനിക്ക് മിത്രാരിപക്ഷങ്ങളിൽ യാതൊരു ഭേദമില്ല, സമബുദ്ധിയുള്ളവനാണ്. ഇങ്ങനെ ഗീതയിൽ പറയുന്ന ആശയങ്ങളെല്ലാം മുക്തിയുടെ ലക്ഷണമായി സ്വയം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതല്ലാന്നോ ആണെന്നോ എന്തായാലും ഇത് വെറൊരു കഥയല്ല. ഈ സുലഭ എന്ന് പറയുന്നതും ജനകൻ എന്ന് പറയുന്നതും വെറൊരു കഥയല്ല. അത് കാരണം കഥയല്ല എന്ന് പറയാൻ ഇവിടെ അങ്ങനെ അതിശയോക്തികളായി കാര്യങ്ങളൊന്നും പറയുന്നില്ല. കഥ വരുമ്പോൾ അതിന് ഒരുപാട് അതിശയോക്തികൾ വരും. അപ്പോൾ അതൊരു സംഭവം തന്നെയാണ്. പിന്നെ അതിൻ്റെ ചരിത്രപരമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ഇതിഹാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയത്തില്ല. പിന്നെ ഉപനിഷത്തിലും വരുന്നില്ല ജനകൻ, അതിനൊന്നും പറഞ്ഞ ഗീതയ്ക്കൊന്നും പറഞ്ഞ. അപ്പോൾ ഇനി ആ പരമ്പരയിൽ വ്യാസൻ എന്നൊക്കെ പറയുന്ന പോലെ ജനകന്മാർ പലരും ഉണ്ടായിരിക്കാനും വഴിയുണ്ട്. ഇവിടെയും ജനകന് ഗുരു എന്ന് പറയുന്നുണ്ട്, അവിടെയും ജനകൻ ഗുരുവാണ്, ജനകൻ ഉപദേശിക്കുന്നുണ്ട്. അത് സുലഭ തന്നെ ചോദിക്കുന്നുണ്ട്, നീ സ്വയം ഒരു ഗുരുവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജനകന് ഉപനിഷത്തിലെ ജനകന് പറയുന്ന എല്ലാ വിശേഷണങ്ങളും ഈ ജനകന് യോജിക്കുന്നുണ്ട്. പക്ഷേ ജനകന്റെ മുക്തിയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. സുലഭ ജ്ഞാനം ഇങ്ങനെ പഞ്ചസികനിൽ നിന്ന് പ്രാപിച്ച ജ്ഞാനം, ആ ജ്ഞാനത്തെ ആശ്രയിച്ച് ഞാൻ മുക്തനായി ഞാൻ പഞ്ചസികൻ തന്നെ ഉപദേശിച്ചെങ്കിലും ആ രാജ്യം ത്യജിക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ രാജ്യത്തെ ത്യജിച്ചില്ല. ഈ രാജ്യം ഭരണം ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എനിക്ക് ശത്രുവും മിത്രവും എല്ലാം ഒരുപോലെയാണ്. മാത്രമല്ല കുറച്ചുകൂടി കടത്തി പറയുന്നുണ്ട്, എൻ്റെ ഒരു കയ്യിൽ ഒരാൾ ചന്ദനം പൂശുകയും മറുകൈ ഛേദിക്കുകയും ചെയ്താൽ ആ വ്യക്തിയോടും എനിക്ക് സമബുദ്ധിയാണ് എന്ന് വരെ പറയുന്നുണ്ട്. ഇതാണ് എൻ്റെ ജ്ഞാനം. അതുകൊണ്ട് ഞാൻ മുക്തൻ തന്നെയാണ് നിസ്സംശയമായും എന്ന് പറയുന്നുണ്ട്. അതുവരെ പറഞ്ഞതിൽ തകരാറൊന്നും പറ്റിയില്ല. തൻ്റെ അറിവ് തൻ്റെ മുക്തിയെ കുറിച്ചൊക്കെ പറയും, പക്ഷെ പിന്നെ പറഞ്ഞു പറഞ്ഞ് ലൈൻ മാറിപ്പോയി. കാരണം അത് മാറാൻ കാരണം താൻ മുക്തനാണ് എന്നുള്ളത് ലോകപ്രസിദ്ധമാണ്. അത് സുലഭം അറിഞ്ഞിട്ടല്ലേ വന്നത്. സന്യാസിമാരുടെ ഇടയിൽ പോലും പ്രസിദ്ധമാണ്. അങ്ങനെയുള്ള എന്നെ പരീക്ഷിക്കാൻ വന്നിരിക്കുന്നു ഒരു യോഗിനി, അത് ജനകന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തൻ്റെ മുക്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് പതുക്കെ സന്യാസത്തെ അത് ക്ഷമിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ശരിക്കും സന്യാസത്തെ അധിക്ഷേപിച്ച് ലിംഗാന്യുത്പദ ഭൂതാനി എന്നാണ്. ഈ സന്യാസം എന്ന് പറയുന്നത് ദണ്ഡം, കമണ്ഡലു, മുട്ട, കാവി ഇതെല്ലാം മനുഷ്യൻ വഴിതെറ്റുന്നതിൻ്റെ അടയാളങ്ങളാണ് എന്ന് പറഞ്ഞു. ഇത് കണ്ട മനസ്സിലായിക്കൊണ്ട് യമൻ തിരിഞ്ഞുപോയി. വഴിതെറ്റി സഞ്ചരിക്കുന്നതാണോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് ആരും ഉദ്ദേശിച്ചാ പറഞ്ഞത്? സുലഭ ഉദ്ദേശിച്ചിട്ടാണ്. പിന്നെ ഇതിനൊന്നും വലിയ കാര്യമില്ലാന്നും പറഞ്ഞു. ഈ പലതരത്തിലും സന്യാസത്തെ ആക്ഷേപിച്ച് പറഞ്ഞു. അതാണ് മറുപടി പറയുമ്പോൾ ചില പറയുന്ന ആദ്യം സംസാരിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ ആദ്യം പഠിപ്പിക്കുന്ന അതാണ്. അത് സന്യാസത്തെക്കുറിച്ച് പക്ഷേ ജനകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ജനകൻ വെഡിത്തമല്ല പറയുന്നത്, പക്ഷേ അത് തകരാറ് വന്ന ഇവിടെ ചിലവേ മുന്നിലിറുത്തി ഇരുത്തി കൊണ്ട് പറഞ്ഞപ്പോഴാണ് തകരാറ് വന്നത്. അല്ലാതെ പൊതു സന്യാസത്തെ കുറിച്ചാണ് പറയണമെങ്കിൽ ഇതൊക്കെ ശരി തന്നെയാണ്. വില തിരിയുമ്പോഴാണ് വേഷം കിട്ടുന്നതെന്ന് പറഞ്ഞാലും എന്താ ദോഷം? ഒരു ദോഷമാണ്. അപ്പോൾ ആൾക്കാർ മനസ്സിലാക്കി എന്തോ ഒരു തകരാറുണ്ടില്ലെങ്കിൽ ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ല. അത്രേ ജനകനും പറഞ്ഞുള്ളൂ. പക്ഷെ അത് സുലഭയ്ക്ക് യോജിക്കുന്ന കാര്യമല്ല. അങ്ങനെ വ്യക്തമായി പറയുന്നുണ്ട്. ആ അത് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്ത് ശരിയായി എന്റെ ഹൃദയത്തിൽ നീ കടന്നു കഴിഞ്ഞതൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞു. അതുമല്ല തൻ്റെ കണ്ണിൻ്റെ രശ്മികൾ കൊണ്ട് ജനകന്റെ കണ്ണിൻ്റെ രശ്മികളെ ബന്ധിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ജനകനെ കീഴടക്കിയതായിട്ടാണ് പറയുന്നത്. പിന്നെ പക്ഷേ ജനകൻ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ അഭ്യാസങ്ങളെ കണ്ടപ്പോൾ ജനകൻ അതിനെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്തു. എന്നാലും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. കാരണം അത് പൂർണ്ണ സമ്മതത്തോടെ പിന്നെ പരാതി പറയേണ്ട കാര്യമുണ്ട്. അപ്പോൾ പരാതി പറയുന്നു എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല പിന്നെ ഇത്തരത്തിൽ സന്യാസത്തെ പിന്നെ വിമർശിക്കുക, അതിന് ഗൃഹസ്ഥൻ ഗാർഹസ്ഥ്യത്തിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് സുപരിഗ്രഹങ്ങൾ ഉപേക്ഷിച്ചിട്ട് സന്യാസത്തിലേക്ക് പോകുന്നു. ഇന്നും ആൾക്കാരെന്താ പറയുന്നത്? സന്യാസം എടുത്തു. സന്യാസം എന്താ അത്ര എടുത്താൽ പൊങ്ങാത്ത സാധനമാണ്. സന്യാസത്തെ കൊടുത്തു, സന്യാസം വാങ്ങി. ഇതിനെ ജനം വിമർശിക്കുന്നുണ്ട്. സന്യാസം എന്ന് പറയുന്നത് ത്യാഗമല്ല, പിന്നെന്താ എടുക്കാൻ? എടുക്കുന്ന സാധനം നല്ലതാണ്. അപ്പൊ ഈ എടുക്കുന്നു എന്ന് പറയുന്ന ഈ ലിംഗങ്ങളാണ്, ഈ പറയുന്ന കാവ്യയും കമണ്ഡലും ഒക്കെയാണ് പറയുന്നത്. സന്യാസം എന്ന് പറയുന്നത് പരിഗ്രഹമാണ്. നിങ്ങൾ ഒന്ന് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് വേറെ ചില കാര്യങ്ങളെ സ്വീകരിക്കുക ചെയ്യും. അങ്ങനെ സ്വീകരിക്കുമ്പോൾ സന്യാസത്തിൽ എവിടെ അത്യാഗം എന്ന് ചോദിക്കുന്നുണ്ട്. അത് ശരിയായ രീതിയിൽ ഉള്ള ചോദ്യം തന്നെയാണ്. അതിൻ്റെ ആ സന്യാസത്തെ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. അന്നും അങ്ങനെയാണ് ധരിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ധാരണയെ നിർത്തിക്കൊണ്ടാണ്. പക്ഷെ അതൊന്നും ഇവിടെ സുലഭയ്ക്ക് യോജിക്കുന്ന കാര്യമല്ലെന്നേ ഉള്ളൂ. അത് പറഞ്ഞ ആള് മാറിപ്പോ എന്നുള്ളതേ ഉള്ളൂ. പൊതുവായി പറഞ്ഞ കാര്യം ശരിയാണ്. സന്യാസം എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ അന്നും സന്യാസം എന്തിനായിട്ടും ലോകപൂജ ബഹുമാനങ്ങളെല്ലാം കിട്ടും. അന്ന് ഇതുപോലെ ഈ ആശ്രമമൊന്നുമില്ല. ആശ്രമങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ആരും കാവ്യ കൊടുക്കത്തില്ല. സമൂഹത്തിൻ്റെ മുമ്പിൽ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്, ലോക പൂജ ബഹുമാനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അന്നും ഈ വേഷമൊക്കെ കിട്ടും. അപ്പോൾ ചോദിക്കുന്ന ഈ വേഷങ്ങൾ കൊണ്ട് എന്താ ഇത് മുക്തി കിട്ടുമോ? ഇതുകൊണ്ട് മുക്തി കിട്ടുമോ? മുക്തി ജ്ഞാനം കൊണ്ടേ കിട്ടത്തുള്ളൂ. മുക്തി ജ്ഞാനം കൊണ്ടേ കിട്ടുമെന്നുള്ളെങ്കിൽ പിന്നെ വേഷം എന്തിനാ? അപ്പൊ വേഷത്തിന്റെ ഉദ്ദേശം വേറെയാണ്. ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറഞ്ഞതുപോലെയാണ് എന്ന് പറഞ്ഞ് അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഇനി ആരെങ്കിലും ധരിക്കുകയാണ് ഈ ഗൃഹസ്ഥധർമ്മത്തിൽ, ഒരുപാട് വൈഷമ്യങ്ങളൊക്കെ ഉണ്ട്. ദുഃഖശൈഥില്യം എന്നാണ്. ദുഃഖം കുറച്ച് കുറയ്ക്കാം സന്യാസത്തിൽ പോയാൽ. അവിടെ കുടുംബമില്ലല്ലോ എന്ന് കരുതിയാണ് ഇതെല്ലാം ഈ വേഷം കിട്ടിയിരിക്കുന്നതെങ്കിൽ വേഷം കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ധരിച്ചിരിക്കുന്ന ഈ ഛത്ര ചാമരങ്ങളും അതുപോലെയൊക്കെ തന്നെ, അതിലെന്താ കുഴപ്പം? അതും അതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ സന്യാസി അതും പറയുന്നുണ്ട്. സന്യാസിയായി കഴിഞ്ഞാൽ ലോകത്തിന് നന്മ ചെയ്യാൻ സാറിന് പറയുന്നവരാണല്ലോ. സന്യാസിമാർ അവരെ ന്യായീകരിക്കാൻ പറയുന്നുണ്ട്. സന്യാസിയ ലോകത്തിന് നന്മ ചെയ്യും എന്ന് പറയും. അതെന്തിനാ? ഞാനും ലോകത്തിന് നന്മയല്ലേ ചെയ്യുന്നു. ഞാനും ചെയ്യുന്ന നിഗ്രഹാനുഗ്രഹങ്ങളാണ്. പിന്നെ അതിന് സന്യാസം എന്തിനാ? ഇങ്ങനെ ഒരു വേഷം കെട്ടിയിട്ട് ലോകത്തിന് നന്മ ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു? വേഷം കെട്ടാതെ ലോകത്തിന് നന്മ ചെയ്യാം. ഇങ്ങനെ ഈ സന്യാസത്തെ സംബന്ധിച്ചുള്ള പല മിഥ്യാധാരണകളെയും ശരിക്കും അതാണ് ജനകൻ നിഷേധിക്കുന്നത്. പിന്നെ ആ സന്യാസത്തിൽ വരുന്ന അഭിമാനങ്ങൾ, ഇങ്ങനെയൊക്കെ വരുന്നതാണ് അഭിമാനം. എടുക്കുന്നതാണ്, കൊടുക്കുന്നതാണ്, വാങ്ങുന്നതാണ്. പക്ഷെ ഇതൊന്നും സുലഭയ്ക്ക് ചേരുന്നതല്ലേ ഉള്ളൂ. സുലഭയെടുത്തത് പറഞ്ഞിടത്താണ് തകരാറ് വന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. അത് പൊതുവായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നും പറയുന്നില്ല. തന്റെ സമ്പ്രദായത്തെ കുറിച്ചോ ഗുരുവിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ധർമ്മം വ്രതയാണ്, ധർമ്മത്തിൽ ഉറച്ചിരിക്കുന്നവളാണ് എന്ന് പറയുന്നുണ്ട്. ഒരു ശിക്ഷണത്തെ പിന്തുടരുന്നവരാണ്, പിന്തുടരുന്നവളാണ് അത് പറയുന്നുണ്ട്. ആരുടെ എന്ന് പറയുന്നുണ്ട്, അതെല്ലാം പറയുന്നുണ്ട്. അത് പറയാൻ കാരണം, നീ ധർമ്മസങ്കരം ഉണ്ടാക്കാമെന്നവളാണ്, നീ എൻ്റെ ഹൃദയത്തിനകത്ത് കയറി അപ്പോൾ എന്നിൽ പരസ്ത്രീയെ പ്രാപിച്ചു എന്നുള്ള ദോഷം വരും. ഞാൻ ധർമ്മത്തെ പാലിക്കുന്നവനാണെന്നൊക്കെ പറയുമ്പോഴേ, നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് രാജാവേ ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ജനകനെ നിശബ്ദനാക്കും. അപ്പോൾ ഈ അപ്പോൾ ജനകന് മനസ്സിലാക്കി പോകുന്നു, ജനകൻ പറയുന്ന ഈ സന്യാസം എന്ന് പറയുന്നത് സന്യാസമല്ല, സന്യാസത്തിലെ ദോഷങ്ങളാണ്. സന്യാസമാണ് സന്യാസാഭാസം എന്ന് പറയും. സന്യാസത്തെക്കുറിച്ച് ജനങ്ങൾക്ക് വരുന്ന മിഥ്യാധാരണകളാണ് അത്. അത്തരം ധാരണകളില്ലാത്ത ആളാണ് സുലഭം. അപ്പോൾ അങ്ങനെയുള്ള സന്യാസത്തിൽ വരുന്ന മിഥ്യാധാരണകളെ വച്ചുകൊണ്ട് സന്യാസത്തെ ദുഷിക്കാൻ പാടാണ്, അത് പാടില്ല. അതും ഞാനി എന്ന് സ്വയം അവകാശപ്പെടുന്നതാണ്, എനിക്ക് യാതൊരു തരത്തിലുള്ള ശത്രുമിത്രങ്ങളുമില്ല, ഞാൻ ശരിയായ ജ്ഞാനം യോഗവും എല്ലാം സ്വീകരിച്ചിരിക്കുന്നവനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്യുന്നത്. യാദവ് സന്യാസം പറയല്ല, പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ജനകന്റെ കൺട്രോളും പോയി. സുലഭയെ വ്യക്തിപരമായി തന്നെ പിന്നെ അവസാനം അധിക്ഷേപിച്ചു. അവസാനം പറഞ്ഞു പറഞ്ഞു വന്നു പറഞ്ഞ് നീ ഒരു ദുഷ്ടയാണെന്ന് പറഞ്ഞു, അതും പറഞ്ഞു. അതിന് മറുപടിയായിട്ട് ചിലവ് പറഞ്ഞു, താങ്കൾ എന്നെ രാജൻ വാക്കുകൾ കൊണ്ട് പൂജിച്ചു, ഞാൻ വളരെ സന്തുഷ്ടയാണ് എന്നതിന് ശരിയായ മറുപടിയും കൊടുത്തു. പറഞ്ഞതാണോ ഒന്ന്, നീ സ്വതന്ത്രയാണെന്നാണ് തോന്നുന്നത്. സ്വതന്ത്രം എന്ന് വെച്ചാൽ നല്ല അർത്ഥമല്ല, നീ ഇങ്ങനെ ആളുകളെ വഴിതെറ്റിക്കാൻ നടക്കുന്നവരാണ്. വർണ്ണസങ്കരം, ആശ്രമസങ്കരം, ഗോത്രസങ്കരം, ധർമ്മസങ്കരം, ഇങ്ങനെയുള്ള പല സങ്കരങ്ങളെ ഉണ്ടാക്കുന്നു. മഹാഭാരതത്തിൽ എല്ലാ സ്ഥലത്തും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വർണ്ണസങ്കരം, ഇങ്ങനെയുള്ള സങ്കരം. അതിന് സുലഭ പറയുന്ന മറുപടി ഈ സാങ്കേ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ടാണ്. എന്നാൽ ഇന്ന് സാങ്കേ ദർശനം നമുക്ക് കിട്ടുന്നതിനുള്ള ഇതുപോലെയുള്ള ഒരു ദർശനമല്ല, എന്നാൽ കൂടുതലും സാങ്കേയത്തോട് യോജിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഭൂതങ്ങളെക്കുറിച്ചും ഉത്പത്തിയെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ട് പറയുന്നത്, ഈ പ്രപഞ്ചം അശ്വത്തിൻ്റെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞോട് ഉദ്ദേശിക്കുന്നത് പരിണാമത്തെയാണ്, സാങ്കന്മാരുടെ സിദ്ധാന്തമാണ്. അനുക്ഷണം സർവവും പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുവന് തൻ്റെ അവയവങ്ങളോട് പോലും ഇതെന്റെ അവയവം എന്ന് പറയാനൊന്നുമില്ല, എല്ലാം പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പൃഥക് പൃഥകാണ്, എല്ലാം ഒന്നും മറ്റൊന്നിനോട് തൊടാതിരിക്കുകയാണ്. എന്നാൽ പരാശ്രയവുമാണ്, ഒന്നും മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുകയും ചെയ്യും. ഇത് സാങ്കേ സിദ്ധാന്തമാണ്. ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേർട്ടിരിക്കുന്നു. അതേസമയം എല്ലാം പരസ്പര ആശ്രിതങ്ങളാണ്. നനുഭാവ പരാശ്രയം. ഇത് സംഖ്യ സിദ്ധാന്തം മാത്രമല്ല ആധുനിക ശാസ്ത്രവും പറയുന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. ബുദ്ധൻ ഇതിനെ കുറിച്ചല്ല പറയുന്നത്, സംഖ്യന്മാര്. ബുദ്ധൻ പറയുന്ന പോലെയും പറയുന്നുണ്ട്, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. സൂര്യനും സൂര്യകാന്തമണി എന്ന് പറഞ്ഞ ഇന്നത്തെ ലെൻസ്, ഉണക്കപ്പുല്ലും ചേരുമ്പോൾ എങ്ങനെയാണോ അഗ്നി പ്രകടമാകുന്നു, അതുപോലെ ഈ സംഘാതങ്ങളിൽ ഇതെല്ലാം ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ കൂടി ചേരുമ്പോൾ അവിടെ ജീവൻ പ്രകടമാകുന്നു എന്നാണ് പറയുന്നു. അവിടേക്ക് സാംഖ്യന്റെ പുരുഷനെ കുറിച്ച് പറയുന്നില്ല, ശങ്കരാചാര്യന്റെ ബ്രഹ്മത്തെക്കുറിച്ചും പറയുന്നില്ല, എന്നാലും ബ്രഹ്മവാദിനി എന്നാ പറയുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോളം നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവിടെ ബ്രഹ്മവാദിനി എന്ന് പറയാനുള്ള യാതൊന്നും പറയുന്നില്ല. ഇതൊന്നും ബ്രഹ്മവാദവുമായിട്ട് യോജിക്കുന്ന കാര്യങ്ങളുമല്ല. ഇതെല്ലാം അസത്യമാണ് മിഥ്യയാണെന്നും പറയുന്നുണ്ട്. ഇത് പൃഥക്കാണ് അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഈ ഉദാഹരണവും പറയുന്ന സന്ദർഭത്തിൽ മനസ്സിലാക്കുന്നത് പാത്രം പാല് അതിലൊരു ഈച്ച വീണ്. ഒരുപക്ഷെ സംഭാഷണം നടത്തിയപ്പോൾ അവിടെ പാല് കൊണ്ടുവച്ച് ഈച്ച വീണതും ആകാം. ഉറപ്പിച്ച് പറയാൻ നമ്മളവരോടെ ഇല്ലായിരുന്നു. അത് പറയുന്നു പാത്രവും പാലും ഈച്ചയും ഒന്നാകും എന്നല്ലോ. എന്നാ പാത്രത്തെ ആശ്രയിച്ച് പാല്, പാലിനെ ആശ്രയിച്ച് ഈച്ച കിടക്കും. ഇതുപോലെയാണ് ഈ സർവഭൂതങ്ങളും പരസ്പരാശ്രിതമായിരിക്കുന്നത്. എന്നാ പരസ്പരം വേറെ ആയിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോ പ്രപഞ്ചത്തിന്റെ സ്ഥിതി ഇതായിരിക്കുമ്പോ നീ ആര് എന്ന് ചോദ്യത്തിന് എന്താ അർത്ഥമുള്ളത്? അങ്ങനെ ഒരു ചോദ്യം, നീ ആരുടേത്? പറയുന്നു ഈ അവയവങ്ങൾ പോലും എന്റേതല്ല, അപ്പൊ പിന്നെ ഞാൻ ആരുടെയാവും? എന്നുവെച്ചാൽ തൻ്റെ ഒരു ദർശനത്തിൽ നിന്നുകൊണ്ടാണ് മറുപടി പറയുന്നത്. ജനകന്റെ ചോദ്യമോ, ജനകൻ പറയുന്നത് ഒരാളിനെ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ അറിവ് മനസ്സിലാക്കണം, അവരുടെ ജാതി മനസ്സിലാക്കണം, അവരുടെ വയസ്സ് മനസ്സിലാക്കണം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. എന്നുവെച്ചാൽ സാറിന്റെ ലൗകികമായ രീതിയിൽ ആൾക്കാരെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നീ കാര്യങ്ങളെല്ലാം എൻ്റെ മുമ്പിൽ പറയണം. രാജാവല്ലേ ചോദിക്കുന്നു, പറയണ്ടേ? അപ്പം അതിന് മറുപടി കൊടുത്താണ് ഇങ്ങനെയൊന്നുള്ള ഒരാളിനെ മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനാണ് ആദ്യം തത്വങ്ങളെക്കുറിച്ച് പറയുന്നത്, പദാർത്ഥങ്ങളെക്കുറിച്ച്. എന്നിട്ട് പറയുന്നു ഇങ്ങനെയെല്ലാം പദാർത്ഥങ്ങളെ അറിഞ്ഞു കഴിഞ്ഞാൽ നീ ആര്, നീ ആരുടേതാണ്, കുത്തഹ, നീ എവിടെ നിന്ന് വന്നു, ആരെവിടെ നിന്ന് വന്നെന്നാണ് ചോദിക്കുന്നു. ഇതെല്ലാം പ്രതിക്ഷണം പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തന്നെ ചോദിക്കുന്നു, ആരെവിടെ നിന്ന് വന്നു എന്നങ്ങനെ ചോദിക്കാം. എന്താ വയസ്സ്, എന്താ വർണ്ണം, ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റും? സ്വാമി, ഇതൊരു വിദ്വത് സദസ്സായിരുന്നോ അതോ? വിദ്വത് സദസ് അല്ലാണ്ട് കുശല പ്രശ്നമായിട്ട് ചോദിച്ചായിട്ട് കൂട്ടാൻ പറ്റില്ല. അത് സുലഭ പറയുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ നടന്ന ഒരു രഹസ്യ സംഭാഷണം. ഹൃദയം ഹൃദയത്തിനോട് സംസാരിച്ചാണ് നീ അതിനെ പരസ്യമാക്കി. അത് ചെയ്യാൻ പാടുള്ള, കാരണം ഇത് പറഞ്ഞു പറഞ്ഞു വന്നപ്പോ ജനകൻ സ്ത്രീ പുരുഷ ബന്ധത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. കാരണം ഇവിടെ പറയുന്നത് യോഗിനിയായ സുലഭ ജനകന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ അതിൽ ജനകൻ അത് കുറച്ച് മോശമായി കണ്ടു. അത് കണ്ട ഇതുകൊണ്ടാണ്, ഈ ഉള്ളിൽ കയറിയത് ഉള്ളറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ജനകനും മനസ്സിലാക്കി, ജനകനും മോശക്കാരനല്ലോ, നീ നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ജ്ഞാനിയാണോ എന്ന് എനിക്കറിയണം. ആ ഉള്ളിൽ കയറിയല്ലേ അറിയാൻ പറ്റും, എന്നാ വഴിയില്ലല്ലോ. ആ ഇതൊക്കെ ചോദ്യങ്ങൾ ഉള്ളിലാണോ, ഉള്ളിലായിരുന്നു നടന്നത്, ജനകനാണ് അതിനെ പരസ്യമാക്കിയത്. ഉള്ളിലുള്ള ചോദ്യോത്തരങ്ങളാണ് പരസ്യമാക്കാൻ പാടില്ല. സദസ്സി പറഞ്ഞു, അവിടെ ഇരുന്ന് വരുന്ന കേകത്തൊക്കെ രീതി പറഞ്ഞു. അതേ തന്നെ, ജനകൻ അതിനെ പരസ്യമാക്കിയെന്നാണ്. ഇത്രയും ബ്രാഹ്മണരിവിടെ ഇരിക്കുന്നു, ഗുരുക്കന്മാർ, നീ അവരുടെ എല്ലാം ഗുരുവാണ് അതും പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഗുരു, ഈ സ്ത്രീ പുരുഷ ബന്ധം പോലുള്ള കാര്യങ്ങളൊക്കെ സദസ്സി പറയുന്നത് സഭ്യതയാണോ? ഇത് അത് പറയേണ്ട കാര്യമുണ്ടല്ലോ. ഇവിടെ യോഗശക്തി കൊണ്ട് ഉള്ളിൽ കയറി സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ നിന്നെ തൊട്ടോ, എൻ്റെ കൈകൾ നിന്നെ തൊട്ടോ, എൻ്റെ ശരീരം നിന്നെ സ്പർശിച്ചോ, ഒന്നും സംഭവിച്ചില്ലല്ലോ. അവിടെ ഒരു ഉദാഹരണം പറയും, എന്താണോ താമരയിലയും ജലബിന്ദു, അത് സാറിന് പറയുന്ന രീതിയിലല്ല. ഗീതയിലും മറ്റും പറയുന്ന എന്താണ്? പത്മപത്രം വമ്പസ. പത്മപത്രത്തെ അമ്പസ് ജലം സ്പർശിക്കാത്ത സാർ, നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. വെള്ളത്തിൽ ചേമ്പല കിടന്നാലും ചേമ്പലയെ വെള്ളം സ്പർശിക്കില്ല. ഇവിടെ തിരിച്ചാ പറയുന്നു, ഇവിടെ പറയുന്നത് ഞാനൊരു ജലബിന്ദു പോലെയാണോ, ഞാൻ നിന്നിലിരുന്നാലും നിന്നെ സ്പർശിക്കില്ല. അപ്പൊ നിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഒരു ചേമ്പല പോലെയും ഞാനൊരു ജലബിന്ദു പോലെയാണ്, ഞാനും നിന്നെ സ്പർശിക്കില്ല. ഇതെന്താ നീ മനസ്സിലാക്കാത്തത്? എന്നിട്ട് അതിനൊരു ദുർവ്യാഖ്യാനം നടത്തി, ഞാൻ എന്നെ കീഴ്പ്പെടുത്തി. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ധർമ്മസങ്കലത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ഇത്തരം ഒരു സദസ്സി പരസ്യമായി. അതുമാത്രമല്ല പറഞ്ഞത്, നീ എൻ്റെ കണ്ണിൽ നോക്കി എന്നെ വലച്ചു കളഞ്ഞു. നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കണ്ണിൽ നോക്കുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ നീ എല്ലാവരെയും വലയ്ക്കും. അതും പറയുന്നു, നിന്റെ പുറപ്പാട് എല്ലാവരെയും കീഴ്പ്പെടുത്താനാണ്, നിനക്ക് ചേരുന്ന കാര്യമില്ല എന്നെല്ലാം പറയുമ്പോൾ, ഈ സുലഭയുടെ യോഗവിദ്യയെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു ജനകൻ. അതുകൊണ്ട് അതിനെ സുലഭ ചോദ്യം ചെയ്യുന്നുണ്ട്, പറയും നീ ജ്ഞാനിയൊന്നുമല്ല, നീ ഒരു കപടജ്ഞാനിയാണ്, മുക്തിവാർത്തികൻ. എന്നുവെച്ചാൽ മുക്തിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ അവരുടെ ഒന്നും ഉള്ളിൽ മുക്തിയില്ല. ആ കൂട്ടത്തിലെ നിന്നെ പെടുത്താൻ പറ്റൂ. നിന്റെ മുക്തിയെക്കുറിച്ച് നീ എന്താ പറയുന്നത്? ആത്മനി ആത്മന ആത്മാനം പശ്യ, ഇത് ഗീതയിൽ പറയുന്നതാണ്. ഇതാണ് നിന്റെ മുക്തി. ആത്മാവിൽ ആത്മാവിനെ ആത്മാവിനെ കൊണ്ട് കാണുന്നു എന്നാണ് ഇത് ശങ്കരാചാര്യരോടും ചോദിക്കേണ്ട ചോദ്യമാണ്, ചോദിച്ച ചോദ്യമാണ് ഭാഷ്യകാരനോട്. ഭാഷ്യകാരനും ഈ ചോദ്യം കണ്ടിട്ടും കണ്ടില്ല എന്ന് അടിച്ചാളാണ്. അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ട് ഇത് അന്യര് കാണുന്നില്ല? സ്വന്തം ആത്മാവിൽ കണ്ടാൽ മതിയോ? ബാക്കിയുള്ളവരുടെ ആത്മാവിനും ആത്മനി ആത്മന ആത്മാനം കാണണ്ടേ? അത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് നീ ആരാണ്, നീ ആരുടെ ഏതാണെന്നൊക്കെ എങ്ങനെ ചോദിക്കാൻ പറ്റും? അങ്ങനെ നീ കണ്ടു കഴിഞ്ഞാൽ നിന്നിൽ വരുന്ന സമത്വ ബുദ്ധിയാണ് വരുന്നുണ്ട്. ഞാനും ആ അതുപോലെയുള്ള കാര്യങ്ങളിൽ ചണ്ടാലന്റെ കഥ എന്താണ്? സ്ത്രീ ശൂദ്രന്മാരെയൊക്കെ വേറെ കണ്ടില്ലേ? അതിനെ ചോദിക്കുന്നു. ബലമുള്ളവനും ബലമില്ലാത്തവനും, നല്ലവനും ചീത്ത ആയവനും, ശത്രുവിനും മിത്രത്തിനും, എല്ലാവരിലും സമബുദ്ധി, അതാണ് ജ്ഞാനം. ആ ജ്ഞാനമാണ് മുക്തിയെ കൊടുക്കുന്നത്. നീപ്പോ എന്നെ കാണുന്നത് വേറെയാണ്, സ്ത്രീയായിട്ടും പിന്നെ എന്റെ ജാതി എന്തെന്ന് ചോദിച്ചു. ചോദിക്കുന്നു, മുക്തനും മുക്തനുമായി എന്താ സങ്കരം വരുന്നു? ജനകൻ കപലസിദ്ധാന്തത്തെ പിന്തുടരുന്ന ആളല്ലേ? അപ്പോ അവിടെ പുരുഷനെ മുക്തനായ സ്വീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാം മുക്ത പുരുഷന്മാരാണ്. പിന്നെ ഇവിടെ എങ്ങനെ സങ്കരം വരും? അപ്പോ നിന്റെ ആചാര്യൻ നിനക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒന്നുകിൽ നീ ശരിക്കും കേട്ടില്ല, അല്ല കേട്ടെങ്കിൽ തന്നെ നിനക്കത് മനസ്സിലായില്ല, അല്ലെങ്കിൽ നീ കേട്ടത് തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ ആ അറിവ് നിന്നിൽ യാതൊരു പ്രയോജനം ഉണ്ടാക്കിയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ എന്നെ കുറിച്ച് പറയത്തില്ലായിരുന്നു. ജനം ചോദിക്കും, നിന്നിലിരിക്കുന്ന ദണ്ഡും എന്റെ കയ്യിലിരിക്കുന്ന ഛത്രചാമരങ്ങളും തമ്മിൽ എന്താ വ്യത്യാസമെന്ന് ചോദിക്കും. ഈ വ്യത്യാസമുണ്ട്, നിന്നിലിരിക്കുന്ന ഈ സംഗതികളെല്ലാം മുക്തിക്ക് തടസ്സമാണ്. അവിടെ മുക്തി എന്ന് പറയുന്നതിന് സ്ലോ പറയുന്ന ഒന്ന് സ്വാതന്ത്ര്യം, മറ്റൊന്ന് ഭയമില്ലാതിരിക്കുക, പിന്നെ സുഖം ഉണ്ടായിരിക്കുക. ഇത് മൂന്നും നിന്നിലില്ല, പിന്നെ നീ എങ്ങനെ മുക്തനാകും? സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഇത് മൂന്നും സന്യാസിയിലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നത് നീ ഒറ്റയ്ക്കല്ലല്ലോ, നിനക്ക് വിഗ്രഹം, സന്ധി എന്ന് വെച്ചാൽ രാജാവാണിടയ്ക്ക് യുദ്ധം ചെയ്യണം, പിന്നെ സന്ധി ഉണ്ടാകും. യുദ്ധത്തിലും സന്ധിയിലും മുഴുകിയിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യനാകുന്നത്? അതെല്ലാം പല ഇതിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത്തരം വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളിന് ഞാൻ മുക്തനാണെന്ന് പറഞ്ഞതുകൊണ്ട് മുക്തിയാകത്തില്ല. അപ്പോൾ അത് വ്യക്തമായും പറയുന്നു, വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് മുക്തിയില്ല. ശങ്കരാചാര്യം പറയുന്നുണ്ട്, വ്യവഹാരം ജയിച്ചവനെ മുക്തിയുള്ളൂ. പിന്നെ വ്യവഹാരത്തിലിരിക്കുന്നവരും ജനകനെ പോലെ പറയും ഞാൻ മുക്തനാണെന്ന്, അതിന് കഴമ്പില്ലെന്നാ പറയും. അത് ഓരോരോ ഉദാഹരണങ്ങൾ പറഞ്ഞ് തെളിയിച്ചു കൊടുക്കുന്നു. നിനക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര പേരുടെ താലോചിക്കുന്നു? മന്ത്രിമാരുടെ താലോചിക്കാതെ തീരുമാനിക്കാൻ പറ്റും? എല്ലാ കാര്യങ്ങളിലും നീ സർവജ്ഞനാണല്ലോ. അപ്പോൾ പലരോടും ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടി വരുന്ന തന്നെ നിന്റെ പരതന്ത്രതയാണ്. പറയുന്നു, നിന്റെ ഭാര്യമാരിൽ നിന്ന് തന്നെ നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും. ഒരിക്കലും ഉണ്ടാകത്തില്ലല്ലോ. എല്ലാ വ്യവഹാരത്തിലും മറ്റുള്ളതിനെ ആശ്രയിക്കുന്നതുകൊണ്ട് പാരതന്ത്ര്യമുണ്ട്, ഞാൻ കൂടുതൽ ഭയമുണ്ട്. അതാ ജനകൻ പറയുന്നുണ്ട്, ഞാൻ നിർഭയനാണ്, അഭയനാണ്. ആ ജനകന്റെ സ്ഥിരം ഡയലോഗാണ്. ഞാൻ അഭയം പറയുന്നത് നിനക്കെങ്ങനെ അഭയം വരുന്നത്? ഒരിക്കലും വരത്തില്ല. കാരണം പല കാര്യങ്ങൾ പറയുന്നു, നിന്റെ അടുത്ത് കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഒരുപാട് പേര് വരും, ഓരോരോ ആവശ്യങ്ങൾ. അവരെല്ലാം കയ്യയച്ച് സഹായിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭണ്ഡാരം കാലിയാകും. അപ്പൊ സഹായിക്കുമ്പോഴൊക്കെ നിന്റെ മനസ്സിൽ ആ ഭയമുണ്ട്, എല്ലാം പോകുമോ പോകുമോ എന്നുള്ള ഭയമുണ്ട്. ഇനി ഈ വരുന്നവരെയൊക്കെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിലോ അവർ പുറത്തു പോയി നിന്നെ കുറിച്ച് ചീത്ത പറയും. അപ്പൊ ആ ഭയം, കൊടുക്കാനും വയ്യ, കൊടുക്കാതിരിക്കാനും വയ്യ, കൊടുത്താ കാലി, കൊടുത്തില്ലെങ്കിൽ ചീത്ത. ചക്രവർത്തിയായിരുന്നിട്ട് നിനക്ക് ഭയമില്ലേ? അതാണ് ജനകൻ ഉത്തരം മുട്ടിപ്പോയത്, ഒന്നും മിണ്ടാൻ വയ്യാതായി. യോഗി ഇത്രയൊക്കെ അറിഞ്ഞിരിക്കുന്നോ, ഇനി വേറെന്ന് ചോദിക്കുന്നു. നീ രാവിലെ എഴുന്നേറ്റ ഉറങ്ങുന്നത് വരെ നിന്റെ പിറകിൽ പലതരത്തിലുള്ള സേവകന്മാരുണ്ട്. ഒരാൾ പറയും നീ കുളിക്കും, ഒരാൾ പറയും നീ ഭക്ഷണം കഴിക്കും, ജ്യോതി അത് ഇത് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നീ കടപ്പെട്ടവനായിരിക്കുന്നു. അപ്പോൾ നിനക്കിവിടെ സ്വാതന്ത്ര്യം. ആ വേറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ശരിയായിട്ട് ഉറക്കം കിട്ടുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. കാരണം എപ്പോഴാണ് രാജ്യത്തിലൊരു അടിയന്തരാവസ്ഥ വരുന്നു എന്നറിയുന്നില്ല. അപ്പോഴെല്ലാം നിനക്ക് മീറ്റിംഗ് വിടണം, മന്ത്രിമാരെയൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ പ്രത്യേകം പറഞ്ഞു, ചിലപ്പോൾ പാതിരാത്രി ആയിരിക്കും അടിയന്തരാവസ്ഥ വരുന്നത്. നീ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ഇവരെല്ലാം വിളിച്ച് മന്ത്രണം ചെയ്യും. അപ്പോൾ സുഖമായിട്ടൊന്നും ഉറങ്ങാൻ കഴിയാത്ത നിനക്ക് എവിടെയാ മുക്തി? ഇതെല്ലാം സൂചിപ്പിക്കുന്ന വ്യവഹാരത്തിൽ മുക്തിയില്ലെന്നാണ്. എങ്ങനെ? ആ അതും പറയുന്നുണ്ട്. അത് ജനകൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, എന്റെ ഒരു കയ്യിൽ ചന്ദനം പൂശുകയും മറു കയ്യിൽ പുളി വെച്ച് മുറിക്കുകയും ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ല. പറഞ്ഞാൽ അതൊക്കെ വെറുതെ പറയുന്നതാണ്. നിന്റെ രാജ്യത്ത് ഒരു ആന ചത്താൽ തന്നെ നിനക്ക് പ്രയാസം വരും, പിന്നെയല്ലേ ബാക്കിയുള്ള കാര്യങ്ങളിൽ. കാരണം ഇതിനെക്കുറിച്ചൊക്കെ നീ വിചാരം ചെയ്യും, ഉടനെ മന്ത്രിമാരെ വിളിക്കും, ചർച്ച ചെയ്യും. അതൊക്കെ അസ്വാതന്ത്ര്യത്തെ ഉണ്ടാക്കും. ദുഃഖമില്ല എന്ന് പറയുന്നുണ്ടോ? പറയുന്നു ഇതൊക്കെ ദുഃഖത്തെ ഉണ്ടാക്കും. വ്യവഹാരത്തിൽ ഇരുന്നിട്ട് ദുഃഖത്തെ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ ഇനി വേറെന്ന് പറയുന്നു. നിനക്ക് ഭയമുണ്ട് എപ്പോഴും, നിനക്ക് ശൂരന്മാരെ ഭയമാണ്. കാരണം എപ്പോഴാണ് അവൻ വന്ന് ആക്രമിച്ച് തന്റെ രാജ്യം കീഴ്പ്പെടുത്തുന്നത്? അത് ഭയക്കണ്ടേ? വിദ്വാൻമാരെ ഭയമുണ്ട്. അവർ സദസ്സിൽ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ അറിവിനെ ചോദ്യം ചെയ്താൽ അത് ഭയമാണ്. ധനവാന്മാരെ ഭയമുണ്ട്. ധനവാന്മാർ വന്നു കഴിഞ്ഞാൽ അവർ ബിസിനസ് ചെയ്യും, അതിന് പരാജയം വന്നോ? സമ്പത്ത് ഇടപാടുകളൊക്കെ നടത്തുമല്ലോ, അതിലൊക്കെ ജയവും പരാജയവും ഒക്കെ വരത്തില്ല. രാജാവാകുമ്പോൾ ഇതെല്ലാം ചെയ്തല്ലേ പറ്റും, അതിന് നിനക്ക് ഭയം. ഞാന ചത്താൽ പോലും ഭയമുണ്ടെന്ന് ഇത് എഴുതിയിട്ടുള്ളതാണ്, ഞാൻ പറയുന്നത് ഒരു വാക്കുപോലും എൻ്റെ സ്വന്തമല്ല, മുഴുവൻ അത് എഴുതിയിട്ടുള്ളതാണ്. വായിച്ചു അല്ല ജനകൻ എന്ത് ചെയ്യുന്നു? ഇത് പറഞ്ഞപ്പോ പറയുന്നത് ജനകന് പിന്നെ മിണ്ടാൻ പറ്റിയില്ലെന്ന്. അല്ലെങ്കിൽ ജനകൻ സമാനം പറയണല്ലോ, നീ പറഞ്ഞൊന്നും ശരിയല്ല. ജനകൻ നിശബ്ദനായി പോയി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളോടൊക്കെ ആണ് ചിലപ്പോൾ ഇത് പറയുകയാണെങ്കിൽ നമ്മളോടൊന്ന് ചാടി വീഴും, നീ നിന്റെ പണി നോക്കടിയുന്നു. ഞാൻ പൂർണനായും മുക്തനാണ്. പക്ഷെ ജനകൻ അങ്ങനെയല്ല, ജനകൻ സ്വയം ചിന്തിച്ചു, ഈ പറയുന്നതിനും കുറച്ച് കാര്യമുണ്ടല്ലോ, സംഗതികൾ വാസ്തവമാണല്ലോ. ഒന്ന് പറയുന്നുണ്ട്, നിനക്ക് ഇത് ഇവരിൽ നിന്നെല്ലാം ഉള്ള ഭയം പോയാലും ശരി, കാരണം നിനക്ക് ഭയം നിന്റെ സേവകന്മാരിൽ നിന്നുണ്ട്, നിന്റെ കൊട്ടാരത്തിലെ സേവകന്മാരിൽ ഭയമുണ്ട്. പലതരത്തിലും ഭയക്കണവർ ഭക്ഷണത്തിൽ വിഷം ചേർക്കൂ ഭയക്കണ്ടേ? അങ്ങനെയുള്ള ഒരു ഭയമുണ്ട്. ഇത് നിഷേധിക്കാൻ പറ്റും? ആർക്ക് നിഷേധിക്കാൻ പറ്റും? ജനകന്റെ അനുഭവം അല്ലേ? ആരെയും നിനക്ക് വിശ്വസിക്കാൻ പറ്റും? നിന്റെ സേവകന്മാരെ പോലെ നീ നിനക്ക് ഭയക്കേണ്ടി വരുന്നു രാജാവേ, എന്നിട്ടാണോ മുക്തനെന്ന് പറയുന്നത്? പിന്നെ ഈ സന്ദർഭങ്ങളിലെല്ലാം ദുഃഖവും ഉണ്ടാകുന്നുണ്ട്. അപ്പോ ജനകൻ ആർജവമുള്ള ആളായതുകൊണ്ട് തന്റെ ജീവൻ മുക്തിയെ ചോദ്യം ചെയ്തപ്പോ അവിടെ ചാടി വീണില്ല. ചാടി വീണാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം മുൻകരുതൽ എടുത്തിട്ടാണ് പറഞ്ഞത്. എന്താണ്? സംഭാഷണം നടത്തുമ്പോ ഇത്തരം നിയമങ്ങളൊക്കെ പാലിക്കണം, ചാടി കയറി ഒന്നും പറയാൻ പാടില്ല. ഇതും ജനകന്റെ മനസ്സിരിക്കുകയാണ്. അപ്പൊ ജനകന് തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല. ജനകൻ 100% ഫ്ലാറ്റ് ആയിപ്പോയി. സ്വാമി, തുടക്കത്തിൽ എന്തിനാ ഈ വിഷയം ഭീഷ്മരൻ യുധിഷ്ഠിരനോട് പറയുന്നത്? അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നില്ല. വായിച്ചിട്ട് എങ്ങനെ? ഇതൊരു ധർമ്മത്തിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ജ്ഞാനത്തെ കുറിച്ച് അല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അല്ല, അത് ധർമ്മം എന്ന് പറയും. ശാന്തിപർവ്വത്തിൽ ഇങ്ങനെ വരുമ്പോഴേ ഒന്നിലെ തുടങ്ങി ഒന്നിലെ എല്ലാ കാര്യങ്ങളും പറയും, എല്ലാ വിഷയങ്ങളെ കുറിച്ചും പറയും. അപ്പോ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ധർമ്മധ്വജൻ എന്ന് കീർത്തി കേട്ട ആളായിരുന്നു അത് പറയുന്നില്ല. അപ്പൊ അതിൽ ജ്ഞാനവും വരും. അപ്പോ അത് ജനകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ മറ്റു ധർമ്മത്തെക്കാളും ഉപരി വരുന്നത് ജ്ഞാനം എന്നുള്ള ധർമ്മത്തെ കുറിച്ച്. അതില് ജ്ഞാനം, മുക്തി, ഇതിലൊക്കെ വരുന്ന ഇത് സുലഭം ഓർമ്മിപ്പിക്കുന്നതും അതാണ്. എല്ലാം അവർ ഞാൻ ത്യാഗിയാണ്, തേജിച്ചില്ലെന്നേ ഉള്ളൂ, ഞാൻ അസംഗനാണ്, ഒന്നിനോടും എനിക്ക് സംഘമില്ല എന്നെല്ലാം പറയുമ്പോൾ അവിടെ അതിസൂക്ഷ്മമായ ഇനി രണ്ട് കഥാപാത്രങ്ങളെ വിട്ടാൽ ജ്ഞാനം, മുക്തി ഇതിൻ്റെയൊക്കെ പേരിൽ ഒരാൾക്ക് വരാമെന്നുള്ള അഹന്ത അഭിമാനത്തെ കാണിക്കുകയാണ്. ബാക്കിയുള്ള അഭിമാനങ്ങളെല്ലാം ത്യജിച്ചാലും ജനകൻ പറയുന്നതിന് കൊണ്ട് കാര്യങ്ങൾ. ജനകന് ധർമ്മധ്വജൻ എന്ന് പേരിടാൻ കാരണം ആ നെഗറ്റീവ് മീനിങ് ആണോ? ധർമ്മധ്വജിത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാഷണ്ഡത്തിനല്ലേ, പാഖണ്ഡെന്നല്ലേ അർത്ഥം? ധർമ്മധ്വജിത്വം ദംഭിന് ഉദാഹരണമായിട്ട് ഭാഷ്യകാരൻ ധർമ്മധ്വജിത്വം എന്ന് പറയുന്നത്. രണ്ടർത്ഥത്തിനും എടുക്കാം, നല്ല അർത്ഥത്തിനും എടുക്കാം, ചീത്ത അർത്ഥത്തിൽ. ഇവിടെ നല്ല അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനെ തന്നെ പിടിച്ചിട്ട് സുലഭ പറയും. സുലഭ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ പ്രഖ്യാപിച്ചല്ലേ, ഞാൻ ജ്ഞാനിയാണ്, മുക്തനാണ്. ആ ജ്ഞാനിയാണ്, മുക്തനാണെന്നുള്ള പ്രഖ്യാപനത്തിൽ ഒരു സൂക്ഷ്മമായ അഹന്ത ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വിട്ടു. എന്നാൽ പിന്നെ അതിനനുസരിച്ച് വേണ്ടേ പിന്നീടുള്ള സംഭാഷണങ്ങൾ? പിന്നെ വർണ്ണസങ്കരവും ധർമ്മസങ്കരവും ഒക്കെ എങ്ങനെ ചർച്ചയ്ക്ക് വരുന്നത്? ചോദിക്കുന്നു മുക്തനും, മുക്തനോടെന്താ സങ്കരം? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ പിന്നെ ചോദിക്കേണ്ടത്. പിന്നെ സുലഭ പറയുന്നു, ഞാൻ വന്നത് ഈ ഉദ്ദേശത്തിൽ തന്നെയാണ്, എന്താണ് ടെസ്റ്റ് ചെയ്യാൻ മാത്രമല്ല നിന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാനും കൂടെയാണ്. അത് പറയുന്നുണ്ട്. നീ രണ്ട് കാര്യങ്ങളിലാണ്, ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ നിനക്ക് ദുഃഖം വരും. ഒന്ന് നിന്റെ ഖ്യാതി, നിന്റെ പ്രസിദ്ധി ഒന്ന്, മറ്റൊന്ന് നീ വ്യാജ ജ്ഞാനിയാണ്, വ്യാജത്വം നിന്നിലുണ്ട്, നീ പല കാര്യങ്ങളും ഒളിക്കുന്നുണ്ട്. അത് ഒളിച്ചിട്ടാണ് ഈ പറയുന്നത് എന്താണ് ഞാൻ ജ്ഞാനിയാണ്, മുക്തനാണെന്നുള്ള കാര്യം. ഒളിക്കുന്നത് എന്താണ്? ഈ കാര്യങ്ങളൊക്കെയാണ്. നിന്നെ സ്വാതന്ത്ര്യമില്ല, നിനക്ക് ഭയമുണ്ട്, നിനക്ക് ശരിയായ സുഖമില്ല, ഇത്തരം കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ ഇന്നൊന്നും പറയുകയാണെങ്കിൽ നടുക്കുകയാണ്. എന്തുകൊണ്ട് ഇതെല്ലാം പറയുന്നു? കാരണം നീ വ്യവഹാരത്തിലിരിക്കുന്നു. വ്യവഹാരത്തിരിക്കുമ്പോൾ ഇതിൽ നിന്നും മുക്തി നേടുക സാധ്യമല്ല. അതുമല്ല, ഇത് സുലഭ പറയുന്നത് ഈ പറയുന്ന സാഖ്യ ഇതനുസരിച്ചിട്ടാണെങ്കിൽ വളരെ യോജിക്കുന്നതാണ്. സാഖ്യവും യോഗവും ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഈ കാര്യങ്ങൾ യുദ്ധത്തിനും ഇതിനൊക്കെ പോകാൻ പറ്റും. ഇത് ശങ്കരാചാര്യർ പറയുന്ന അദ്വൈതമാണ്. സംഖ്യന്റെ ജ്ഞാനവും സംഖ്യന്റെ യോഗവുമാണ്. അങ്ങനെയുള്ള ഒരാൾ പിന്നെ എവിടേക്ക് പോകും? സമാധിയിലേക്കല്ലേ പോകും? അദ്വൈതത്തിന് ശങ്കരാചാര്യ ശരിക്കും വ്യാഖ്യാനിക്കുന്നതും ഇതേപോലെ തന്നെയാണല്ലോ. വ്യവഹാരത്തെ ഉപേക്ഷിക്കണം തന്നെയാണല്ലോ. എങ്ങനെ ശങ്കരാചാര്യ അദ്വൈതത്തിനെയും ഇത് തന്നെ ഗ്രഹിപ്പിക്കുക? ശങ്കരാചാര്യ പറയുന്നത് അവിടെ ത്യാഗത്തിലേ പറ്റൂ, വ്യവഹാരത്തിൽ പറ്റത്തില്ലെന്നാണ്. അവിടെ പിന്നെ ശങ്കരാചാര്യ ചെയ്യുന്നത് വ്യവഹാരത്തിന്റെ കാര്യം വരുമ്പോൾ ജനകന്റെ ഉദാഹരണമുണ്ട്. ജനകൻ വ്യവഹാരത്തിലിരുന്നല്ലോ, എന്നിട്ട് അത് ശരി അങ്ങനെയാകാമെന്ന് പറയും. അതിൻ്റെ സൂക്ഷ്മമായൊരു വശത്തെ, വളരെ പ്രായോഗികമായൊരു വശത്തെയാണ് സുലഭ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും നിനക്ക് മുക്തനാണ് എന്നുള്ള ഉണ്ടെങ്കിലും നിന്നിൽ ഒരു വ്യാജ ഉണ്ട്. മുക്തനാണെന്നുള്ള അത് സന്യാസത്തിന്റെ പ്രത്യേകതയും പറയുന്നു. ഞാൻ പറഞ്ഞ വാക്ക് മാറ്റി പറയുന്നവളല്ല എന്ന് പറയുന്നു. വ്യവഹാരത്തിൽ അത് പറ്റത്തില്ല. പറയുന്ന വാക്ക് ഇന്നലെ പറഞ്ഞാൽ ഇപ്പം ഇന്ന് മാറ്റി പറയേണ്ടി വരും. അതാണ് വ്യാജമെന്ന് പറഞ്ഞത്. അതിൽ നിന്നും മറയിക്കാൻ പറ്റത്തില്ല. വ്യവഹാരത്തിൽ വരുന്ന ദോഷങ്ങളാണ്. അതുപോലെ ഞാൻ അങ്ങനെയുള്ളവരല്ല, ഞാൻ ധർമ്മം വെറുതെയാണ്. അങ്ങനെ ഒരു ധർമ്മത്തിൽ ഉറച്ചിരിക്കാൻ പറ്റത്തില്ല. പറഞ്ഞു നിനക്ക് വിഗ്രഹവും സന്ധിയും എല്ലാം ഉണ്ട്, ശത്രുവും മിത്രവും എല്ലാം ഉണ്ട്, അവിടെ എങ്ങനെ നിൽക്കാൻ പറ്റും? ഞാൻ പറയും, ഞാൻ ഒരു ദിവസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് താമസിക്കാറില്ല. ചോദിക്കും, നീ എങ്ങനെ എൻ്റെ രാജ്യത്ത് കടന്നു? ആരുടെ പെർമിഷൻ വാങ്ങിയിട്ടാണ്? എൻ്റെ പുരത്തിൽ കടന്നത് ആരുടെ പെർമിഷൻ വാങ്ങിയിട്ടാണ്? ഇതിനൊക്കെ ശരിയായ മറുപടി പറയുന്നു. ഈ രാജ്യം ആരുടെയാണോ ചോദിക്കും. ശരിക്കും ഈ രാജ്യം, ഈ രാജ്യം നിന്റെ അധിപം? അങ്ങനെ ചോദ്യത്തിന് മറുപടി പറയുന്നതാണ്. ചോദ്യത്തിനനുസരിച്ചാൽ മുഴുവൻ മറുപടി. നിന്റെ രാജ്യം എന്ന് പറയുന്നില്ലേ? എന്താ ഈ രാജ്യം മുഴുവൻ നീ നീണ്ടു നിവർത്താൻ കിടക്കാണ്? എന്റെ രാജ്യം നീ താമസിക്കുന്നത് ഈ രാജ്യത്തിലെ ഒരു പുരത്തിൽ. ആ പുരത്തിൽ തന്നെ ഒരു രമ്യഹർമ്മത്തിൽ, ഹർമ്മ്യത്തിൽ, ഒരു വീട്ടിൽ. അതിൽ തന്നെ നിന്റെ വാസം എന്താണ്? ഒരു കട്ടിൽ. അതിൽ തന്നെ നിന്റെ ഗൃഹസ്ഥധർമ്മം അനുസരിച്ച് അതിന്റെ പകുതിയിലെ നിനക്ക് അവകാശമുള്ളൂ. എന്നിട്ടാണ് നീ പറയുന്നത് ഞാൻ എന്റെ രാജ്യത്ത് നീ കയറി എന്തിനാണ്? ഇതൊക്കെ എവിടെയാണ് നിന്റെ രാജ്യം? അപ്പൊ നിനക്ക് കുറച്ച് മമതയുണ്ട്. ഇങ്ങനെ ഓരോ ജനകന്റെ ചോദ്യങ്ങളെയും എടുത്ത് നിശിതമായി വിമർശിച്ചിട്ട് അതിസൂക്ഷ്മമായ ജ്ഞാനി, മുക്തൻ എന്നൊക്കെയുള്ള ആ ഭാവങ്ങളെ ഇവിടെ നിഷേധിക്കുകയാണ്. പിന്നെ പെർമിഷൻ ഇല്ലാതെ കയറാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? ഇവിടെ അദ്വൈതം ഇല്ല, ഇത് സാഖ്യ സിദ്ധാന്തം. അദ്വൈതം പോലെയല്ല, ദ്വൈതം സാഖ്യമാണ്. ഇവിടെ അദ്വൈതമേ ഇല്ല. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൂടെ കേക്ക്, കഴിഞ്ഞ ദിവസം കൂടെ ഇല്ലായിരുന്നുണ്ട്. അത് എന്റെ കുറ്റമല്ല. കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഇത് സംഖ്യത്തെ ആശ്രയിച്ചിട്ടാണ് ജനകൻ സംസാരിക്കുന്നത് മുഴുവൻ. പക്ഷെ അതിനെ ആശ്രയിച്ചുകൊണ്ട് സുലഭം മറുപടി പറയുന്നു. തന്റെ സിദ്ധാന്തം എന്തെന്നു പറയുന്നു. എന്താണ് എന്താണ് രാജ്യത്തിൽ പ്രവേശിച്ചതിനെ കുറിച്ച്? ആ രാജ്യത്തിൽ പ്രവേശിച്ചെന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നത്, ഞാൻ ഒരു സ്ഥലത്ത് പോയാലും ഒരു വസ്തു കൂടുതൽ താമസിക്കത്തില്ല. ഇന്ന് ഞാൻ ഉറങ്ങാൻ പോകുന്നത് നിന്റെ ഹൃദയത്തിലാണ്, നിനക്ക് എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ചെയ്തു, ഇറക്കി വിടാമെങ്കിൽ ഇറക്കി. അതിന് പല അർത്ഥമുണ്ട്. കാരണം ഇന്ന് ഞാൻ നിന്റെ ഹൃദയത്തിൽ ഉറങ്ങുമെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു പരസ്യമല്ല, പക്ഷെ നിനക്കൊന്നും ഉറക്കം വരത്തില്ല. ഇവിടെ ഇത്രയും രാജസഹസിൽ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് സംഗതി ഫ്ലാറ്റായില്ലേ? ഞാനിന്ന് അതും പറയുന്നുണ്ട്, ഞാൻ സുഖമായിട്ട് ഉറങ്ങും, ഉറങ്ങിയിട്ട് ഞാൻ രാവിലെ പൊക്കോളാം, പക്ഷെ അത് ഹൃദയത്തിലായിരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് നിന്റെ പെർമിഷനൊന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നു, അത് പറയുന്നുണ്ട്, ഞാൻ സ്വതന്ത്രയാണോ, ഞാൻ ധർമ്മപ്രതയാണോ, എൻ്റെ നിഷ്ഠയെ ഞാൻ പിന്തുടരുന്നവളാണോ, ഞാൻ സത്യം പറയുന്നവരല്ല, അതും പറയുന്നുണ്ട്. ഞാൻ പര അതും ചോദിക്കുന്നുണ്ട്, നീ സ്വത്തൊക്കെ അപഹരിക്കാൻ വന്നവളാണോ, നിന്നെ ഏതെങ്കിലും രാജാവ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാണോ? പറയും, ഞാൻ ആരുടെയും സ്വത്ത് അപഹരിക്കാറില്ല. പക്ഷെ നീ അപഹരിക്കുന്നവനാണ്, എങ്ങനെ പ്രജകളിൽ നിന്ന് കരം പിരിക്കുന്നില്ല, ആ കാര്യം പറയുന്നുണ്ട്. നീ പ്രജകളിൽ നിന്ന് കരം പിരിക്കുന്നവനാണ്, മറ്റുള്ളവരുടെ സമ്പത്ത് സ്വീകരിക്കുന്ന ആളാണ്. എനിക്കങ്ങനെ ഒരു പരിപാടിയില്ല, ഞാൻ ആരുടെയും ഒന്നും സ്വീകരിക്കാറില്ല. അങ്ങനെ എന്തെല്ലാം ആക്ഷേപങ്ങൾ പൊതുവായി സന്യാസത്തിനും വ്യക്തിപരമായി സുലഭയ്ക്കും നേരെ പറഞ്ഞു, അതിനെല്ലാം ശരിയായ മറുപടി പറഞ്ഞു. പക്ഷെ ജനകൻ മഹാത്മാവാണ്, അത് കേട്ട് കഴിഞ്ഞപ്പം ജനകൻ വിചാരിച്ച് ഒരു കറക്ഷൻ ഇവിടെ ആവശ്യമാണ്, ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തോ ഉണ്ട്. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ ചുരുക്കി പറഞ്ഞാണ്. വ്യാഖ്യാനം ഉണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ വ്യാഖ്യാനം ഉണ്ടെങ്കിലും ഇതൊന്നും വിശദീകരിച്ച് വ്യാഖ്യാനിക്കാൻ വഴിയില്ല. കാരണം നീലകണ്ഠാചാര്യര് മഹാഭാരതത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, പൂർണ്ണമായും വ്യാഖ്യാനിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ഭഗവത്ഗീതയ്ക്ക് എഴുതിയ വ്യാഖ്യാനം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി സംസ്കൃത അതെവിടുന്നെങ്കിലും ഇപ്പൊ ഒരു പക്ഷേ ചിലപ്പോൾ നെറ്റിലെല്ലാം കാണാൻ വഴിയുണ്ട്, അതെടുത്ത് പരിശോധിക്കുന്നതല്ലാണ്. പിന്നെ വ്യാഖ്യാനം ഞാൻ കണ്ടത് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും. ഇത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഹിന്ദിയെ കോപ്പി ചെയ്തിരിക്കുകയാണ്. ഹിന്ദിയിലെന്ന് പറയുന്നത് ഇതുമായിട്ട് യാതൊരു ബന്ധവും, അത് മുഴുവൻ ബ്രഹ്മജ്ഞാനമാണ് പറയുന്നത്. ബ്രഹ്മജ്ഞാനം അത് ചെയ്തു. ഇതിലാണെങ്കിലോ ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് പറയുന്നേയില്ല. പിന്നെ പരിശോധിക്കേണ്ടത് കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ വ്യാഖ്യാനമാണ്, അത് കിട്ടുമെങ്കിൽ പരിശോധിക്കണം. പക്ഷേ കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ വ്യാഖ്യാനത്തിൽ പെശക് വരാൻ വഴിയില്ല, തർജ്ജിമ മാത്രമേ ഉള്ളൂ, അതിന് പെശകൊന്നും വരാൻ വഴിയില്ല. കാരണം അദ്ദേഹം അഗാധ പണ്ഡിതനായിരുന്നു, അതുകൊണ്ട്. പക്ഷേ അത് തർജ്ജിമയാവുമ്പം അതുകൊണ്ട് വലിയ പ്രയോജനം വരത്തില്ല. എന്തിനു വ്യാഖ്യാനമാണുള്ളത്? വ്യാഖ്യാനം ഈ പറയുന്നതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ മലയാളം എന്തിനെ ആശ്രയിച്ചാണ് വ്യാഖ്യാനം എഴുതിയെന്നുള്ള എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പിന്നെ അദ്ദേഹം ഒരു മലയാളം പണ്ഡിതനായതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം. പിന്നെ അത് നല്ലതാണ്, മഹാഭാരതത്തിലെ കഥകൾ യുദ്ധമൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നതിന് അത് കൊള്ളാം. പിന്നെ മഹാഭാരത സീരിയൽ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ പ്രയോജനം അതിൽ നിന്നും കിട്ടും. അടിയും പിടിയൊക്കെ വരുന്ന ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള തത്വങ്ങൾ വരുന്ന ഭാഗത്ത് എല്ലാം അത് ഭഗവത്ഗീതയിലൊക്കെ വ്യാഖ്യാനങ്ങൾ മഹാകഷ്ടമാണ്. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും ആണിതൊന്നും യാതൊരു പിടിയില്ല. സംസ്കൃത വ്യാഖ്യാനം നോക്കണം, കണ്ടിട്ടില്ല. വേറെ ആരുമൊക്കെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടോ? അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് വായിച്ചു നോക്കിയാൽ അറിയാം എന്താണ്.